അടുത്തു വരുന്നത് വിശേഷണം വിശേഷേണ ബഹുളം, ഭേദകം ഭേദ്യേന സമാനാധികരണ്യേന ബഹുളം പ്രാപ്വ. വിശേഷണം ഭേദകം വ്യാവർത്തകം പ്രകാരം ഇങ്ങനെ പല ശബ്ദങ്ങളെ പറയും. അത് വിശേഷ്യവുമായിട്ട് സമാസം വരുന്നു. ഉദാഹരണം എന്താണ്? നീലം ഉത്പലം. നീലം എന്ന് പറയുന്നത് വിശേഷണമാണ്, ഉത്പലം എന്ന് പറയുന്നത് വിശേഷ്യമാണ്. രണ്ടും തമ്മിൽ സമാസം വരുന്നു. നീലോ ഉത്പലം അതാണ് ഭേദകം എന്ന് വെച്ചാൽ വിശേഷണം ഭേദ്യേന വിശേഷ്യേന സമാനാധികരണേന. സമാനാധികരണം എന്ന് പറയുന്നത് അനുവർത്തിക്കുന്നുണ്ട്, എല്ലായിടത്തും വേണം. ബഹുളം പ്രാഗ്വത് വാ സമസ്യതേ സതത്പുരുഷ. എങ്ങനെയാണ് അലൗകിക ഗ്രഹം? നീലം സു ഉത്പലം സു ഇത്യേത്ര വിശേഷണം വിശേഷീണ ബോളം സമാസേ ജാതി വിശേഷണം ഇതി പ്രഥമാ നിർദ്ദിഷ്ടത്വാ വിശേഷണ ശബ്ദസ്യ പൂർവനിപാതഃ ഏവം നീലശബ്ദസ്യ പൂർവത്വേന കൃതേ നീല ഉത്പല ഇത്യത്ര ഏകദേശവൃതാനന്യവത് പുനഃപ്രാദിവസഞ്ജായാം സ്വാദുത്പത്തൗ നീലോ നീല ഉത്പലം ആ നീല ഉത്പല ഇത്യത്ര ഗുണേ ജാതേ ഇത് നമ്മൾ ഇനി ഇതിൽ ഒരിക്കൽ കൂടി വരും വിശദമായിട്ട്. ഇപ്പോൾ ലഘുസിദ്ധാന്തമതി സ്റ്റൈലിൽ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി സിദ്ധാന്തമതി സ്റ്റൈലിൽ വീണ്ടും ഒരിക്കൽ കൂടെ വരും. നമ്മൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വിശേഷണവും വിശേഷവും തമ്മിൽ സമാസം വരുന്നു. നിലവത്പലം വരുന്നു. അടുത്ത് വരുന്ന സൂത്രം, അതായത് തദ്ധാർത്ഥ ഉത്തരവത സമാഹാരേച എന്ന് പറയുന്ന സൂത്രം സമാസപ്രകരണത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സൂത്രമായിട്ടാണ് പൊതുവെ ധരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ഇനി സമാസത്തിൽ പ്രയാസമുള്ള ഒരു ഭാഗമില്ല. അത് മനസ്സിലായവർക്ക്, അതിൻ്റെ പ്രക്രിയ മനസ്സിലായവർക്ക്, മനസ്സിലായാൽ പോരാ, അത് ഓർമ്മിച്ച് വെക്കുക, അത് വേറൊരു ജോലിയാണ്. ക്ലാസ്സിലിരുന്ന് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് മനസ്സിലാക്കുക, വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നു അതിനെ ഉറപ്പിക്കുക. കാരണം അതിനകത്ത് തത്പുരുഷം വരുന്നു, ബഹുറി വരുന്നു, ദ്വന്ദ്വം വരുന്നു, തദ്ധിതം വരുന്നു, ഒരു സമാസത്തിൽ വേറൊരു സമാസം വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പൊതുവെ ആദ്യം പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസം വരുന്നു. അത് മനസ്സിലായെങ്കിൽ നിങ്ങൾ സാധാരണക്കാരല്ല എന്ന് തന്നെ പറയേണ്ടി. അടുത്തത് കുത്സിതാനി കുത്സനൈഹി. കുത്സ്യമാനാനി കുത്സനൈഹി സഹ പ്രാഗ്വത് വൈയാകരണ ഖസൂചി മീമാംസക ദുർദുരൂഢ. ഇവിടെ കുത്സിതം അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്, കുസ്യമാനാനി എന്ന് പറഞ്ഞിരിക്കുന്നത് നിന്ദ്യം എന്നർത്ഥം. എന്നുവെച്ചാൽ നിന്ദ്യം എന്ന് പറയുമ്പോൾ നിന്ദ്യമായ ശബ്ദങ്ങൾ. ഉദാഹരണത്തിൽ ആദ്യം നോക്കണം വൈയാകരണ ഖസു. ഇവിടെ വൈയാകരണൻ നിന്ദ്യനാണ്, എന്നുവെച്ചാൽ സ്തുതേ വൈയാകരണൻ നിന്ദ്യനല്ല, കാരണം വേദാംഗമാണ് വ്യാകരണം. വേദാംഗത്തെ അയ്യോ വേദാംഗത്തെ പഠിക്കുന്നവനോ നിന്ദ്യനല്ല. വ്യാകരണം അധീയതേ വിദന്തിവ വൈയാകരണ, അങ്ങനെ നിന്ദ്യനല്ല. പക്ഷെ ഇവിടുത്തെ വൈയാകരണൻ എന്താണ്? നിന്ദ്യനാണ്. എന്നുവെച്ചാൽ നിന്ദ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശക്കാരനൊന്നുമല്ല. സംസ്കൃതത്തിൽ പ്രയോഗിക്കുമ്പോൾ നിന്ദ്യനെന്ന് പൊതുവെ പറയുന്നതാണ്. കാരണം അധ്യയനത്തിൻ്റെ ഒരു തരത്തിൽ പറയുന്നതാണ്. ഖസൂജി എന്ന് പറയുന്നത് എന്താണ്? കുത്സനം. എന്തുകൊണ്ടാണോ നിന്ദിക്കുന്നത് അത് അതാണ് കുത്സനം. കർണാർത്ഥത്തിലാണ് കുത്സന ശബ്ദം വരുന്നു. കുത്സ നിന്ദായ, നിന്ദാർത്ഥത്തിലാണ് കുത്സധാതു ഉപയോഗിക്കുന്നത്. നിന്ദ്യമായ ഒന്നിനെ കുറിക്കുന്ന ശബ്ദവും എന്തുകൊണ്ടാണോ നിന്ദിക്കുന്നത് അതും രണ്ടും കൂടെ ചേർന്ന് സമാസം വരും. അതാണ് കുസ്സിതാനി കുസ്സനേഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ദ്യമായിരിക്കുന്നത് വൈയാകരണൻ. എന്തുകൊണ്ട് നിന്ദിക്കുന്നു? അയാൾ ഖസൂജി ആയതുകൊണ്ട്. ഖം എന്ന് വെച്ചാൽ ആകാശം. സൂച പൈശൂന്യം എന്ന് പറയുന്ന ധാതു ചുരാതി. ഇവിടെ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന അർത്ഥം തന്നെ. ഒരാളോട് വ്യാകരണത്തിന്റെ പ്രക്രിയ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും അയാൾക്കത് അറിയത്തില്ല. അറിയാതെ വരുമ്പോൾ നിസ്സഹായനായ ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കാം. നനുഖ സൂചിയായി ആകാശത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ നോക്കാം. കുറച്ചുകൂടി ബുദ്ധിയുള്ളവനാണെങ്കിൽ പറയുന്നത് നോക്കി അവിടെ എന്തോ ഒരു സാധനം കാണുന്നുണ്ടല്ലോ, ഇവിടെ പക്ഷിയാണെന്ന് തോന്നുന്നു, വളരെ ദൂരെ ആയതുകൊണ്ട് അത് കാക്കയാണോ പെരുന്താണോ, ഇങ്ങനെ ആകാശത്തിൽ നോക്കിയിട്ട് വിഷയം മാറ്റിക്കളയും. അപ്പം ഈ ചോദ്യം ചോദിച്ചോ പിന്നെ അങ്ങോട്ട് നോക്കിയിട്ട് അത് പക്ഷിയാണ്, ശരിയാണല്ലോ അത് പക്ഷിയാണല്ലോ പെരുന്താണല്ലോ, ഇങ്ങനെ വിഷയം മാറും, തൽക്കാലം രക്ഷപ്പെടും. അതാണ് ഖസൂജി എന്ന് പറയുന്നത്. ആകാശത്തെ സൂചിപ്പിക്കുന്നു, ആകാശത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് വെച്ചാൽ ഒന്നുകിൽ അവന് പ്രതിഭ ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ അഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട്, ശരിക്കുള്ള അഭ്യാസം ചെയ്തില്ലെങ്കിൽ ഇതല്ലേ സംഭവിക്കത്തുള്ളൂ എന്ന് മാത്രമല്ല, വൈയാകരണന്മാരെല്ലാം ഖസൂജികളുമാണ്. കാരണം ഒരു വൈയാകരണനോടും എല്ലാ പ്രക്രിയയും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ആകാശത്ത് നോക്കിയേ പറ്റൂ. എന്നാണ് പൊതുവെ പറയുന്നതാണ്. കാരണം ഇത്രയും പ്രക്രിയകളും രൂപങ്ങളും വിധികളും നിഷേധങ്ങളും അപവാദങ്ങളും ഇതെല്ലാം ആർക്കാ ഓർത്തു വയ്ക്കാൻ പറ്റുന്നു? ഒരു കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതേ രീതിയിൽ അവന് പുതിയ സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കേണ്ടി വരും. അത്രയും സങ്കീർണമാണ്. തെറ്റുകൂടാതെ എല്ലാം കിട്ടണ്ടേ? വലിയ പ്രയാസമാണ്. എന്നിട്ട് നിയമങ്ങളും അറിഞ്ഞിരിക്കുന്നു. വേണ്ടി വന്നാൽ നമുക്ക് ഈ ശബ്ദങ്ങളും അതിൻ്റെ വ്യുത്പത്തിയൊക്കെ വേണമെങ്കിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ശബ്ദം പ്രിന്റ് ചെയ്ത കിട്ടിയെന്നിരിക്കും. പക്ഷെ അതുപോലല്ല, നിയമങ്ങളെ വേണ്ടി ഏത് ഏതിന് അസിദ്ധമാണ്, ഏത് ഏതിന് ആഭീയം, പലതരത്തിലുള്ള അസിദ്ധങ്ങളുണ്ട് നമ്മൾ പഠിക്കാൻ ഉള്ളതുകൊണ്ട്. പ്രോത്ര അസിദ്ധം മാത്രമല്ല, ആഭീയ അസിദ്ധമുണ്ട്. ഈ നിയമങ്ങളെല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. അതിനൊരു സൂപ്പർ കമ്പ്യൂട്ടർ തന്നെ വേണം. അങ്ങനെയുള്ള വ്യാകരണത്തെ ഒരാളുടെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആകാശത്ത് നോക്കിപ്പോകും. അതുകൊണ്ട് പൊതുവെ വ്യാകരണന്മാരെ പറയുകയാണെങ്കിൽ ഒരു ഖസൂചികളാണ്. ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നോക്കത്തേ ഉള്ളൂ, കളിയാക്കി പറയുന്നതാണ്. അപ്പൊ അഭ്യാസത്തിന്റെ കുറവുകൊണ്ട് വരാം, പ്രതിഭയുടെ കുറവുകൊണ്ട് വരാം, വിഷയത്തിന്റെ ദുരവഗാഹത്വം അതുകൊണ്ട് വരാം, പല രീതിയിലും വരാം. ഈ കസൂച്ചിന്നുള്ള പദം മറ്റേതോടും ചേർത്ത് കസൂച്ചി എന്ന് പറയുന്ന ഇവിടെ ഇതിനു വേണ്ടി മാത്രമാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം ഈ പണി പ്രധാനമായിട്ടും വയ്യാകരന്റെ കയ്യിലാവുക, വേറെ ആർക്കും ഇത്രയും വലിയ കഷ്ടപ്പാട് വരാറില്ല. ഇത്രയും ആർക്കും ഓർത്തു വയ്ക്കാൻ പറ്റും, ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ പേര് വയ്യാകരൻ എന്ന് കിട്ടിയിരിക്കുന്നതാണ്. ഇവിടെ വയ്യാകരണശ്ച അസോ ഖസൂചിശ്ച, അവൻ വയ്യാകരണനുമാണ് ഇന്ന് ആ ഖസൂചിയുമാണ്. വ്യാകരണം അധ്യയനം ചെയ്തവനുമാണ്, എന്ന് ആകാശത്ത് നോക്കുന്നവനുമാണ് എന്ന് പറഞ്ഞ് പൊതുവെ വൈയാകരണന്മാരെ അധിക്ഷേപിച്ച് പറയുന്നതാണ്. വ്യാകരണമെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാനത്തെ നോക്കിപ്പോകും. അങ്ങനെ ഇവിടെ കുസ്യതത്തിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. കുസ്യമാനാനി പറഞ്ഞിരിക്കുന്നു. നിന്ദയ്ക്ക് വിഷയമായിരിക്കുന്ന ശബ്ദം, അതാണ് വൈയാകരണ ശബ്ദം. ഇവിടെ കുസ്സനേഹി, എന്തുകൊണ്ടാണോ നിന്ദിക്കുന്നത്, കസൂചിത്വ വൈയാകരണൻ മാനത്ത് നോക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്, അത് കുസ്സനം അവിടെ വന്നിരിക്കുന്നു. ഏന കുസ്യത, അതാണ് കുസ്സനം. എന്തുകൊണ്ടാണോ നിന്ദിക്കപ്പെടുന്നത്, ഏതാണ്, ആകാശത്ത് നോക്കുന്നതുകൊണ്ട്. ഒന്ന് വൈയാകരണൻ ഇവിടെ ഈ പ്രകടനത്തിൽ വൈകാരണൻ എന്ന് പറയുന്നത് തന്നെ ഒരു നിന്ദിത ശബ്ദമാണ്. കുസ്സന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണോ നിന്ദിക്കുന്നത്. കസൂചിത്വം, അത് ആകാശത്തിൽ നോക്കുന്നുണ്ട്. ഈ രണ്ട് ശബ്ദങ്ങളും തമ്മിൽ വൈയാകരണസ്യ അസു കസൂചി ഇതി വിഗ്രഹേ, വൈയാകരണസു കസൂചി ഇതി അവസ്ഥായാം കുസ്യദാനി കുസ്സനൈഹി ഇത്യനേന സമാസേകൃതേ സുബ്ലോകേ വയ്യാകരണ ഖസൂചി ഇത്യത്ര പുനഃ സ്വദത്വത്തോ വയ്യാകരണ ഖസൂചിഹി ഇതി സിദ്ധ്യതി. ഇത് വയ്യാകരണന്മാർക്ക് അങ്ങനെ പതിഞ്ഞുപോയ ഒരു പേരാണ് അവരുടെ കഷ്ടകാലം കൊണ്ട്. കഷ്ടപ്പെട്ട് പഠിക്കുകയും അവസാനം ചീത്തപ്പേര് കേൾക്കുകയും, അതാണ് വൈയാകരണന്റെ ഒരു ഗതികേട്. അതുപോലെ വേറെ കൂട്ടിലുണ്ട്, മീമാംസക ദുർദ്രൂഢ ദുലോപതാപേ എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്ന് ഔണാധികമായി സിദ്ധിക്കുന്ന ശബ്ദമാണ് ദുർദ്രൂഢ. ഇതും നിന്ദ്യൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെ കുസ്സന ശബ്ദമാണ്. എന്തുകൊണ്ടാണോ നിന്ദിക്കപ്പെടുന്നത്. ഇവിടെ ദുർദ്രൂഢൻ എന്ന് വെച്ചാൽ ഒരുപാട് പറയും മീമാംസകൻ, ഒരുപാട് പറയാനുണ്ട്, വിധി നിയമം അത് ഇത് പറയുന്നവനും മനസ്സിലാക്കത്തില്ല, കേൾക്കുന്നവനും മനസ്സിലാകത്തില്ല. മീമാംസകന്റെ അടുത്ത് സംസാരിക്കാൻ പോയാൽ രക്ഷപ്പെട്ടു വരാൻ പറ്റത്തില്ല. ഈ വയ്യാകരണ പോലെ ആകാശത്ത് നോക്കിയൊന്നുമില്ല, കാരണം അതിനങ്ങനെ കർശനമായ ഓർമ്മശക്തിയിലൊന്നും ആവശ്യമില്ല. കാര്യങ്ങൾ കുറെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വിളിച്ചു പറയാം, സംസാരിച്ചു കൊന്നു കളയും. അതാണ് മീമാംസന ദുർദ്രൂഢൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവസാനം കേൾക്കുന്നവൻ പിന്തിരിയാന്നുള്ളല്ലാതെ മീമാംസകന് പിന്തിരിയേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. മീമാംസ കേൾക്കുന്ന ആർക്കും മനസ്സിലാകത്തുമില്ല. ആ പഠിച്ചിട്ടുള്ളവന് എത്ര മനസ്സിലായി എന്നുള്ളത് എങ്ങനെ മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? മീമാംസ അങ്ങനെ ഒരു ശാസ്ത്രമാണ്. അവിടെ ഈ വ്യാകരണത്തെ പോലെ അങ്ങനെ വ്യാകരണത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് യുക്തിയും ഓർമ്മശക്തിയും രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാടുണ്ട്. ശബ്ദത്തെ എങ്ങനെയാണ് മീമാംസയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പഠിച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ. അത് നിയമങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടുവരിക്കും. അതുകൊണ്ട് മീമാംസകന് നിന്ദ്യനാണ് അവൻ്റെ ഈ വാചകമടിയുണ്ട്. അതാണ് ദുർദുരൂഢത്വം എന്ന് പറയുന്നത്. ദുരൂഢത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് വേറൊരിതിനും പറയുന്നുണ്ട്. മീമാംസ അധ്യയനം ചെയ്തിട്ട് മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കുന്നുവെന്നും മീമാംസയെ തന്നെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്നുവെന്നും ഒക്കെയുള്ള അർത്ഥമുണ്ട്. എന്തായാലും നിന്ദ്യനെന്നർത്ഥം. അവൻ്റെ ആ സംഭാഷണം കൊണ്ട് അവൻ നിന്ദ്യനാകുന്നു. അല്ല, മീമാംസകൻ സ്വയം നിന്ദ്യനല്ല, വൈയാകരണനും അങ്ങനെയല്ല. അപ്പോൾ മീമാംസകനായ നിന്ദ്യൻ, വൈയാകരണനായ നിന്ദ്യൻ എന്നാണ് ഇതിൻ്റെ പൊതുവായ അർത്ഥം. മീമാംസകസ്ഥ അസൂ ദുർദുരൂഢസ്ഥ സമാസം ഒന്ന് സുപ്പ് ലോപിച്ച് സു വന്നിട്ട് മീമാംസക ദുർദുരൂഢ എന്ന് പറയുന്നു. എങ്ങനെ? ഉപസർജനം കുസ്സുദാനി എന്ന് വെച്ചാൽ നിന്ദ്യൻ. എന്താ ആ? അതായത് വിശേഷണം വിശേഷണ ബഹുളം. നേരത്തെ സൂത്രം വന്നല്ലോ, അതനുസരിച്ചാണെങ്കിൽ പൂർവ്വനിപാതം ചെയ്യുന്നതായിരിക്കും വിശേഷണത്തിൽ. ഇവിടെ വൈയാകരണം വിശേഷിപ്പിക്കുകയാണ് എന്ത്? ഖസൂജി. മീമാംസകനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ദുർദുരൂഢ. ഇവിടെ പൂർവ്വനിപാതം ചെയ്യേണ്ടതിനെയാ ഖസൂജിയും ദുർദുരൂഢ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കുസ്സിതാനി എന്ന് പ്രഥമേ പറഞ്ഞുകൊണ്ട് മീമാംസക ശബ്ദത്തെയും വൈയാകരണ ശബ്ദത്തെയും പൂർവ്വനിപാതം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ വിശേഷണം വിശേഷീണ എന്നുള്ള സൂത്രം കൊണ്ട് തന്നെ സമാസം വരാമെന്നിരിക്കെ എന്താണോ ഇതിന് പൂർവ്വനിവാദം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുസ്സിതാനി കുസ്സനഹി എന്നുള്ള പ്രത്യേക സൂത്രം വന്നു. പിന്നെ ഇവിടെ വിശേഷാർത്ഥവും കിട്ടും, അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. അപ്പൊ ഇവിടെ പ്രമാണനിർദ്ദിഷ്ടം സമാസ ഉപസർജനം ഉപസർജനം പൂർവം അങ്ങനെ കുസ്സിത ശബ്ദങ്ങളെ പൂർവ്വ നിവാദം ചെയ്താണ് വൈയാകരണ ശബ്ദവും മീമാംസക ശബ്ദവും പൂർവ്വത്തിൽ വന്നത്. പാപാണകേ കുസ്സിതൈഹി അടുത്ത പൂർവസൂത്ര അപവാദ. ഇത് പാപശബ്ദത്തിനൂടെ അർത്ഥം പാപി എന്നാണ്. ആണക ശബ്ദത്തിനൂടെ അർത്ഥം വിരൂപൻ എന്നാണ്. വിരൂപൻ കുരൂപൻ. അപ്പൊ പാപശബ്ദവും ആണക ശബ്ദവും കുസ്സിതൈഹി കുസ്സിത ശബ്ദങ്ങളുമായിട്ട് എന്നുവെച്ചാൽ നിന്ദ്യമായ ശബ്ദങ്ങളുമായിട്ട് സമാസം വരുന്നു. അവിടെ ഏതാണ് സമാസം വരേണ്ടതെന്നുള്ള ഇവിടെ സൂത്രത്തിൽ നിർദ്ദേശിച്ചു. പാപ ആണകേ പ്രഥമാദ്യോദനമുണ്ട്, അതുകൊണ്ട് പാപ ആണക ശബ്ദങ്ങളെ പൂർവ്വനിവാദം ചെയ്യും. കുസ്സിതൈഹി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിന്ദ്യമായ ശബ്ദങ്ങൾ. പാപശ്ച അസൌ നാപിതശ്ച പാപൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പാപി എന്നാണ് അർഷാദ്യ വന്നു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വരത്തില്ല, പാപാന്ന് തന്നെ ഇരിക്കും. പാപം അസ്ഥീതി പാപഹാനി എന്ന് വരുന്നു. പാപി എന്നർത്ഥം. രണ്ടും നിന്ദ്യ ശബ്ദങ്ങളാണ്, പാപശബ്ദവും. പാപി എന്ന് പറഞ്ഞാൽ നിന്ദ്യനാണ്, കുരൂപനെന്ന് പറഞ്ഞാൽ നിന്ദ്യനാണ്. ഇത് കുസ്യത ശബ്ദം. ഇവിടെ എന്താണ്? പാപശ്ച അസോ നാപിത. നാപിതൻ എന്ന് പറഞ്ഞാൽ ബാർബർ. പാപിയായ നാപിതൻ എന്ന് വിളിക്കുന്നു. അതൊക്കെ പണ്ടങ്ങനെയൊക്കെ പറയുമായിരുന്നു, ഇന്നതൊന്നും പറയാൻ പാടില്ല, കാലം മാറിപ്പോയി. പണ്ടങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പാപശ്ച അസൗ നാപിതശ്ച എന്ന് വിവരിക്കുന്നു. അപ്പൊ ഇവിടെ പാപശബ്ദമുണ്ട്, സൂത്രത്തിൽ നിർദ്ദേശിച്ച പാപശബ്ദമുണ്ട്, നിന്ദ്യ ശബ്ദം, കുസ്യത ശബ്ദമാണ്, നാപിതൻ. രണ്ടും തമ്മിൽ സമാസം വന്നു. പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം, പാപശബ്ദം ഉപസർജനം പൂർവം, പൂർവത്തിൽ നിവാദം ചെയ്തു. പാപ നാപിത അതുപോലെ തന്നെ അണകശബ്ദം, പാപ അണകൈ. അണകെന്ന് വെച്ചാൽ പിരിക്കുമ്പോൾ അണകമാണ്. അണകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദ്യൻ തന്നെ. കുസ്യത ശബ്ദമാണ് കുലാലൻ. ഇവിടെ കുലാലൻ അങ്ങനെ പറയുന്നു, ആരെയും നിന്ദിക്കാമല്ലോ. ഇവിടെ കുലാലനെ നിന്ദിക്കുന്നത് കുരൂപനാണ്, സൗന്ദര്യമില്ലാത്തവനാണെന്ന് പറഞ്ഞൊരു കുലാലനെ ആരെങ്കിലും നിന്ദിക്കുന്നു. ആ സന്ദർഭത്തിലാണത് ഉപയോഗിക്കുന്നത്. അപ്പോ അണക കുലാല, അണകശ്വാസവും. അപ്പൊ പാപാണകേ കുസ്യത പ്രകാരം ഇവിടെ അണകശബ്ദവും കുലാല ശബ്ദവും തമ്മിൽ സമാസം വന്നു. അണകശബ്ദത്തെ പൂർവനിവാദം ചെയ്തു. അണക കുലാല എന്ന് നിന്ദ്യനായ കുലാലൻ, നിന്ദ്യനായ നാപിതൻ എന്നർത്ഥം. പൂർവസൂത്ര അപവാദ എന്ന് പറഞ്ഞു. കാരണം പൂർവസൂത്ര പ്രകാരം വരികയാണെങ്കിൽ കുസ്യത ശബ്ദം മുമ്പിൽ പോവും, എന്ന് വെച്ചാൽ നാപിതനും കുലാലനും മുമ്പിൽ പോവും. വിശേഷണ വിശേഷണ ബഹളം എന്ന് പറയുമ്പോഴത്തേക്ക് കുസ്യതാനി കുസ്സനയ എന്റെ അപവാദമായി, അതിന്റെ അപവാദമായി സൂത്രം വന്നു. അപ്പൊ പിന്നെ അതിന്റെ അപവാദമായിട്ട് വേറെ സൂത്രം വിധിക്കേണ്ടി വന്നു. പാപാണകെ കുസ്യത്തെയും ഇതെല്ലാം അതുമായിട്ട് മതി. പിന്നെ ഈ സൂത്രത്തിലെല്ലാം ഉള്ള പ്രത്യേകത എന്താണ്? സമാനാധികരണേന എല്ലായിടത്തും ഉണ്ട്. എന്താണ് സമാന സമാനാധികരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്ന പ്രവൃത്തി നിമിത്താനാം ശബ്ദാനാം ഏകസ്മിന്നർത്ഥ വൃത്തി. അതിവിടെ എല്ലായിടത്തും ഉണ്ട്. ഇതൊക്കെ ഒരാളിനെ പറയുകയാണ്. അടുത്ത് ഉപമാനാനി സാമാന്യ വചനേഹി. ഘന ഇവശ്യാമോ ഘനശ്യാമ ഇഹ പൂർവതം തസ്സദൃശേ ലാക്ഷണികം ഇതി സൂചയിതം ലൗകിക വിഗ്രഹേ ഇവ ശബ്ദ പ്രയുജ്യതേ പൂർവനിപാത നിയമാർത്ഥം സൂത്രം. ഇവിടുത്തെ ഉദാഹരണം നോക്കുക. ഘന ഇവശ്യാമോ ഘനശ്യാമ. ഘനം എന്ന് പറഞ്ഞാൽ മേഘം. മേഘത്തെപ്പോലെ ശ്യാമവർണ്ണമുള്ളവനാണ് ശ്രീകൃഷ്ണൻ. ഘനശ്യാമനെന്ന് അതുകൊണ്ട് വിളിക്കുന്നു. ഇവിടെ ഇവ ശബ്ദം ഏതിനോട് ചേരുന്നു അതായിരിക്കും ഉപമാനം. അത് പൊതുവെ അങ്ങനെ ധരിച്ചോളൂ. ഏതിനോട് ഇവ ശബ്ദം ചേരുന്നു അന്വയിക്കുന്നു അത് ഉപമാനം. ഗോരിവ ഗവയ, ഗോവിനെ പോലെയാണ് ഗവയം. അപ്പോ അവിടെ ഉപമാനം ഏതായിരിക്കും? ഗവയെന്നാണോ പറഞ്ഞത്? ഗൗരീവ എന്ന് പറഞ്ഞപ്പോ ഉപമാനം ഏതായി? ഗൗ. അതല്ലേ ആദ്യം പറഞ്ഞത്? ഇവ ശബ്ദം ഏതിനോട് അന്വയിക്കുന്നു അതായിരിക്കും ഉപമാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഗവയെന്ന് പറയാനുള്ള ധൈര്യം വന്നു? അതെങ്ങനെ പറയാൻ പറ്റും? ഇവ ശബ്ദം അന്വയിച്ചത് ഗൗവിനോടാണ്. അപ്പൊ ഗൗവേ ആകത്തുള്ളത് എന്ത്? ഉപമാനം. ഖന ഇവ ശ്യമ എന്ന് പറയുമ്പോ ഉപമാനം ഏതായിരിക്കും? ഉപമീയതേ അനേന ഇതി ഉപമാന. എന്തുകൊണ്ടാണോ ഉപമിക്കുന്നത് അതാണ് ഉപമാനം. സാഹിത്യത്തിലൊക്കെ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണോ ഉപമിക്കുന്നത് അതാണ് ഉപമാനം. ഏതിനോട് ഉപമിക്കുന്നു അതാണ് ഉപമേയം. ഘനത്ത പോലെ എന്ന് ഏതിനെ പറയുന്നു? ശ്യാമത്തെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ശരിക്കും ഇവിടുത്തെ അതെ തന്നെ, ശരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉപമിക്കുന്ന കൃഷ്ണനോടാണ്. ഘനൈവ കൃഷ്ണ എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ രാമ എന്നല്ല പറഞ്ഞത്, ശ്യാമ എന്നാ പറഞ്ഞത്. ശ്യാമം എന്ന് പറയുന്നത് ശ്യാമവർണം ആണ്, ശ്യാമവർണം. പക്ഷെ ഇവിടെ ശ്യാമം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ശ്യാമരൂപത്തെ ഉദ്ദേശിച്ചല്ല, എന്താണ്, ശ്യാമവാൻ എന്നുള്ള അർത്ഥത്തിലാണ്. ശ്യാമവർണം ഉള്ളവൻ എന്നാണ്. ഘനമെന്ന് പറഞ്ഞാൽ മേഘമാണ്. പക്ഷെ ഇവിടെ മേഘം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണോ? മേഘത്തിന്റെ വർണ്ണം എന്ന് പറഞ്ഞാൽ ഘന എന്ന് പറയുന്ന ശബ്ദത്തിന്റെയും അർത്ഥം മേഘത്തെ എടുക്കാൻ പാടില്ല. ശ്യാമം എന്ന് പറയുന്ന ശബ്ദത്തിന്റെയും രണ്ടിലും പൊതുവായിരിക്കുന്ന ധർമ്മത്തെ എടുക്കണം. ശ്യാമശബ്ദത്തിന് ശ്യാമവർണ്ണമുള്ളവനെന്ന് എടുക്കാൻ പാടില്ല ഇവിടെ. പിന്നെയോ ശ്യാമ നിറത്തെ എടുക്കണം. ഘനശബ്ദത്തിൽ നിന്നും അത് തന്നെ എടുക്കണം. ആണ് സൂത്രത്തിൽ പറഞ്ഞത് എന്താണ്? ഉപമാനാനി സാമാന്യവചനേഹി എന്ന് പറഞ്ഞാണ്. ഉപമാനം സാധാരണ ധർമ്മത്തിന്റെ വാചകമായ ശബ്ദവുമായിട്ട് സമാസിക്കും. ഉപമാനത്തിലും ഉപമേയത്തിലും ഇരിക്കുന്ന സാമാന്യമായ ധർമ്മത്തെ കുറിക്കുന്ന ശബ്ദം. ഇവിടെ ഉപമാനമായ ഘനത്തിലും ഉപമേയമായ കൃഷ്ണനിലും സാമാന്യമായിരിക്കുന്ന വർണ്ണമാണ് ശ്യാമത്വം. എങ്ങനെ? ധർമ്മം. സാമാന്യമായ ധർമ്മമാണ് ശ്യാമത്വം. ആ ശ്യാമത്വത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഇവിടെ ശ്യാമം, ശ്യാമ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഉപമാനം സാമാന്യവചനേഹി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ എന്നുവെച്ചാൽ സാദൃശ്യത്തിന്റെ നിരൂപകമായിരിക്കുന്ന ഏതോ അതുമായിട്ട്. സാദൃശ്യം എന്ന് പറയുന്നത് എന്താണ്? തദ്ഭിന്നത്വേസതി തദ്ഗത ഭൂയോ ധർമ്മവത്വം ആണ് സാദൃശ്യം. അതാണ് തദ്ഭിന്നത്വേസതി തദ്ഗത ഭൂയോ ധർമ്മവത്വം. എവിടെ വരും? അതായത് ഘന ഭിന്നത്വേ സതി തദ്ഗത ഘനഗത ഭൂയോ ധർമ്മവത്വം കൃഷ്ണനിൽ വരും, ശ്യാമനിൽ വരും. അതാണ് രണ്ടും തമ്മിലുള്ള സാദൃശ്യം. ഘനവും ശ്യാമനും തമ്മിലുള്ള സാദൃശ്യം അതാണ്. അത് ഘനത്തിൽ നിന്ന് ഭിന്നവുമാണ്, ശ്യാമൻ തദ്ഗതമായ ഘനഗതമായ ഭൂയോധർമ്മം ശ്യാമധർമ്മവാനുമാണ്. അതാണ് രണ്ടും തമ്മിലുള്ള സാദൃശ്യം. അപ്പൊ സാദൃശ്യത്തിന്റെ നിരൂപമായി അസാധാരണമായ ധർമ്മമാണ് ശ്യാമത്വം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഉപമാനത്തിലും ഉപമേയത്തിലും ഇരിക്കുന്ന അസാധാരണമായ ധർമ്മം, ആ ധർമ്മത്തെ കുറിക്കുന്ന ശബ്ദം, അതാണ് ശ്യാമശബ്ദം. ഉപമാനമായ ഘനശബ്ദത്തിനും ഉപമേയമായ ശ്യാമൻ അല്ലെങ്കിൽ കൃഷ്ണനിലും ഇരിക്കുന്ന അസാധാരണമായ ധർമ്മമാണ് ശ്യാമത്വം. അതിനെ കുറിക്കുന്ന ശബ്ദമാണ് ശ്യാമശബ്ദം. ശ്യാമശബ്ദം ശ്യാമത്വത്തെ ബോധിപ്പിക്കുന്നു. അസാധാരണമായ രണ്ടിലും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അസാധാരണം എന്ന് പറഞ്ഞു. സാധാരണ ധർമ്മമൊന്നും പറയാം, രണ്ടിലും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് സാധാരണ ധർമ്മം. അതിൽ നിന്ന് ഏതിനെ എടുക്കുന്നുള്ളൂ, ഇവരിൽ പലതും കാണുമായിരിക്കും. ശ്യാമത്വം എന്ന് പറയുന്ന ഒരു വിശേഷധർമ്മത്തെ എടുക്കുകയാണ് രണ്ടിനെ യോജിപ്പിക്കാൻ വേണ്ടി. അത് സാധാരണമാണ്, എന്തുകൊണ്ട്? രണ്ടിലുമുണ്ട്. എന്നാൽ അതൊരു വിശേഷധർമ്മമുണ്ട്, അതുകൊണ്ട് അതിനെന്ത് പറഞ്ഞു? സാധാരണ ധർമ്മമാണ്. രണ്ട് രീതിയിലും പറയാം. പിന്നെ ഇവിടെ പ്രത്യേകത എന്തായിരിക്കണം? ഇവിടെ സാമാനാധികരണ്യവും വേണം. ഇപ്പൊ സാമാനാധികരണം എങ്ങനെ വരുമെന്നുള്ളതാണ്. ധനശബ്ദത്തിന്റെ അർത്ഥം മേഘം, ശ്യാമശബ്ദത്തിന്റെ അർത്ഥം ശ്യാമവർണ്ണമുള്ളവൻ, രണ്ടിന്റെ അർത്ഥം ഭിന്ന ഭിന്നമാണ് അല്ലേ? ധനശബ്ദത്തിന്റെ അർത്ഥം മേഘം, ശ്യാമശബ്ദത്തിന്റെ അർത്ഥം ശ്യാമവർണ്ണം ഉള്ളവൻ, രണ്ടും ഭിന്ന ഭിന്നമാണ്. എന്നാലും ഇവിടെ സാമാനാധികരണം വരുന്നു, എന്തുകൊണ്ട്? അതാണ് പറഞ്ഞത്, ഇഹ പൂർവതം തത്സദൃശേ ലാക്ഷണികം. ഇവിടെ പൂർവതം തന്നെ ഇവിടെ ഘനമാണെങ്കിലും തത്സദൃശമായ എന്താണ്, ശ്യാമനിലാണ് ലക്ഷണയിലൂടെ അത് ബോധിപ്പിക്കുന്ന ആ ശ്യാമനെയാണ്, കൃഷ്ണനെയാണ്. ശ്യാമശബ്ദവും ബോധിപ്പിക്കുന്നതിനെ കൃഷ്ണനെ, ശ്യാമനിറം ഉള്ളവനെയാണ്. അപ്പൊ രണ്ടും ഒരർത്ഥത്തിൽ വരുന്നുണ്ട്. സാമാനാധികരണിയും വന്നു, ഘനശബ്ദത്തിനും ശ്യാമശബ്ദത്തിനും പ്രത്യേകം പ്രത്യേകം അർത്ഥമുണ്ടെങ്കിലും ഇവിടെ ഘന ഇവ എന്ന് പ്രയോഗിച്ചതുകൊണ്ട് ലക്ഷണയിലൂടെ ഘനശബ്ദവും ശ്യാമനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പൊ സാമാനാധികരണിയും വന്നു, രണ്ടിലും സാധാരണ ധർമ്മമായി ശ്യാമത്വം വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സമാസം വരുന്നു. ഇതിൻ്റെ വിശേഷത എന്താണോ, അങ്ങനെ സാധാരണ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന ശബ്ദമായിട്ട് സമാസം വരും, അല്ലെങ്കിൽ വരത്തില്ല. അങ്ങനെ ഒരു ശബ്ദമാണ് ഇവിടെ എന്ത്, ശ്യാമശബ്ദം വന്നിരിക്കുന്നു. ഒരു വേറൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ മൃഗി ഇവ ചപല മൃഗചപല. മൃഗി പേടമാൻ, അതിനെപ്പോലെ ചപലയായ സ്വഭാവത്തോടു കൂടിയവൾ. മൃഗി ചപല എന്നല്ല വരുന്നത്, മൃഗചപല എന്ന് വരും. കാരണം അവിടെ പുമ്മദ്ഭാവം വരും. പിന്നെ സൂത്രം നമ്മൾ പഠിക്കും, പുമ്മദ് കർമ്മധാര ജാതീയ ദേശീയേഷു. പൂർവപദത്തിന് പുമ്മദ്ഭാവം വരും. സ്ത്രീപ്രത്യാന്ത ശബ്ദങ്ങൾക്ക് പുമ്മദ്ഭാവം വരും. ഭാഷ പുസ്തകമായിരിക്കണം. ഇവിടെ മൃഗി ഇവ ചപല എന്ന് പറയുന്നു. ഇവിടെ എന്താണ്, മൃഗി പേടമാൻ, അതിൻ്റെ സ്വഭാവം എന്താണ്? ചാപല്യം. അത് തന്നെ ചപലയായ സ്ത്രീയിലുമുണ്ട് ചാപല്യം. രണ്ടിനുമുള്ള സാധാരണ ധർമ്മമാണെന്ത്? ചാപല്യം. ആ ചാപല്യമുള്ളതുകൊണ്ട് അവിടെ മൃഗി ശബ്ദം ലക്ഷണയിലൂടെ സ്ത്രീയെ ബോധിപ്പിക്കുന്നു. ചപല എന്ന് പറഞ്ഞാൽ ചാപല്യമുള്ളവൾ സ്ത്രീയെ ബോധിപ്പിക്കുന്നു. സാധാരണ ധർമ്മം ചാപല്യം. സമാസം വരുന്നു, അവിടെ പുമ്മത്തൂടെ വന്നിട്ട് മൃഗചപല എന്ന് പറഞ്ഞു. പൂർവ്വത്തിലെ സ്ത്രീലിംഗ ശബ്ദം പോയിട്ട് അവിടെ മൃഗചപല എന്ന് പറഞ്ഞു. ഗോവിരിവ ഗവയ. അവിടെ ഈ സൂത്രപ്രകാര സമാസം വരത്തില്ല. എന്തുകൊണ്ട്? ആണല്ലോ, ഗോവിനെ പോലെയാണ് ഗവയോ എന്ന് പറഞ്ഞാൽ വിശേഷണ വിശേഷ അങ്ങനെ ഗോവ് വേറെ ഗവയം വേറെ സമാനാധികരണിയില്ല ഒന്ന്. പിന്നെ മറ്റൊന്നെന്താണോ അവിടെ സാമാന്യ സാധാരണ ധർമ്മത്തിന്റെ വാചകമായ ശബ്ദമല്ല ഗവയ എന്ന് പറയുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? രണ്ടിനും ഇരിക്കുന്ന ശ്യാമത്വം എന്ന് പറയുന്ന ആ ധർമ്മത്തെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദമാണെന്ത്? ശ്യാമശബ്ദം. വ്യത്യാസം അതാണ്. ഇപ്പൊ ശ്യാമത്വം എന്ന് പറയുന്ന രണ്ടിലുമുണ്ട്. ഇവിടെ ഘനൈവ കൃഷ്ണ എന്നല്ല പറഞ്ഞത്. ഘനൈവ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു അല്ല, വ്യക്തിയുടെ പേരായിട്ട് എടുത്തു കഴിഞ്ഞു. വ്യക്തിയുടെ പേരായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സൂത്രപ്രകാരം വരില്ല. വേറെ സൂത്രങ്ങൾ പിന്നെ നമുക്ക് നോക്കാം. ഈ സൂത്രപ്രകാരം ഒന്നുകൊണ്ട് വരത്തില്ല. ഇവിടെ അല്ലെങ്കിൽ ഗോവിന്ദ എന്ന് പറഞ്ഞു. ഖനൈവ ഗോവിന്ദ. കൃഷ്ണശബ്ദം വേണമെങ്കിൽ പറയാം, അതും കറുപ്പാണല്ലോ, നർത്ഥമുണ്ടല്ലോ. അസമയം കർഷണ കർഷണാ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. അത് കൂട്ടും ഖനൈവ ഗോവിന്ദ എന്ന് പറഞ്ഞ അവിടെ രണ്ടിലും പൊതുവായിരിക്കുന്ന സാധാരണ ധർമ്മത്തിന് വേണ്ടി ഒരു ശബ്ദം അവിടെ ഇല്ല. ഖനശബ്ദം ശരിയായിരിക്കാം, നീലനിറമുള്ളത് ആണ് ഖനം. പക്ഷെ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ ധർമ്മവാചകമല്ല, അതുകൊണ്ട് അവിടെ സമാസം വരത്തില്ല. ഇവിടെ സമാസം വരണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഉപയോഗിക്കുന്ന ശബ്ദം, അതായത് ഉപമേയമായിരിക്കുന്ന അതിനെ കുറിക്കുന്ന ആ ശബ്ദം, അത് സാധാരണ ധർമ്മത്തെ കുറിക്കുന്ന ശബ്ദമായിരിക്കണം. ഇവിടെ രണ്ട് ശബ്ദങ്ങളും ഒരു വസ്തുവിനെ തന്നെ ഇവിടെ കുറിക്കുന്നു. ഖനശബ്ദവും ലക്ഷണയിലൂടെ ശ്രീകൃഷ്ണനെ ബോധിപ്പിക്കുന്നു. ശ്യാമശബ്ദം അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ ബോധിപ്പിക്കുന്നു. അങ്ങനെയുള്ളടത്തേ വരത്തുള്ളൂ. അതിനെയും മത്വർത്ഥ ലക്ഷണ എന്ന് പറയാം. മധു പ്രത്യേകം ഒന്ന് ലോപിച്ചു പോയാലും അതിനെയും പറയുന്നത് എന്താണ്? മത്വർത്ഥ ലക്ഷണ എന്ന് പറയും. മത്പോകുന്ന ഗുണം ദ്രവ്യവർത്തിയാണ്. ഇവിടെ ഗുണമാണ്, പക്ഷെ അത് ദ്രവ്യത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ വരുന്നിടത്ത് അതുപോലെ അങ്ങനെ വരുന്നിടത്തല്ല, അങ്ങനെ ധരിച്ചിരിക്കുന്നു. ഒരു ഗുണം ദ്രവ്യത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ അവിടെ മത്തൂർത്ത ലക്ഷണമെന്ന് പറയും. അശാദ്യച്ചു ഒന്ന് ലോപിക്കുന്നതാണ് നിങ്ങളുടെ കാരണം. അതാണ് ഖനൈവ ശ്യാമോ ഖനശ്യാമ ഇഹ പൂർവതം തത്സദൃശേ ലാക്ഷണികം. ഇവിടുത്തെ പൂർവ്വപദം ഘനശബ്ദം തത്സദൃശമായ ഒന്നിനെ ലക്ഷണയിലൂടെ പ്രയോഗിച്ചിരിക്കുന്നു. ഇത് സൂച ഇത് എന്ന് സൂചിപ്പിക്കുന്നതിന് ലൗകിക വിഗ്രഹേ യുവശബ്ദ പ്രയുജിതേ, ലൗകിക വിഗ്രഹത്തിൽ യുവശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നു. പൂർവനിപാത നിയമാർത്ഥ സൂത്രം. ഇവിടെ വിശേഷണം വിശേഷീണ ബഹുളം പ്രകാര സമാസം വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നിയമമില്ലാതെ വരും. കാരണം അതിന് നമ്മൾ വിശേഷണം വിശേഷീണ വിശദമായി പഠിക്കുമ്പോൾ വരും. രണ്ട് ഗുണത്തെ കുറിക്കുന്ന ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ, ക്രിയകളെ കുറിക്കുന്ന ശബ്ദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവ്യവസ്ഥിത വരും. ഇത് രണ്ടും വിശേഷണമല്ലേ സ്വാമി? വിശേഷണം തന്നെയല്ലേ? വിശേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി ക്രിയാഗുണം, അതിന് ജാതിവാചകമായ ശബ്ദം വന്നു കഴിഞ്ഞാൽ ഗുണവും ക്രിയയും വിശേഷങ്ങളാവും. രണ്ട് ഗുണവാചക ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ടിനും നിയമമുണ്ട്. ക്രിയാവാചക ശബ്ദങ്ങൾ വന്നാലും നിയമമുണ്ട്. എങ്ങനെ ഉപയോഗിക്കാം? ഖഞ്ച കുബ്ജ കുബ്ജ കഞ്ച പാചക പാഠക ഇങ്ങനെയെന്നുള്ളിടത്ത് നിയമമില്ല. ജാതിയും ക്രിയയും വന്നാലും ബ്രാഹ്മണ പാചക പാചക ബ്രാഹ്മണ അത് ഇനി അടുത്ത് ഉപമാ ഇവിടെ വിശേഷണം വിശേഷീണ ബഹുളം എന്ന് പറയുന്നിടത്ത് വരും. ഖനം എന്ന് പറയുന്നത് ഒരു ദ്രവ്യത്തെ പറയുകയാണ്, മേഘം. ശ്യാമം എന്ന് പറയുന്ന ഗുണത്തെ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ശ്യാമഖന എന്ന് വരും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഉപമാനാനി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രഥമാദിഷ്ടം ഉപമാന ശബ്ദമാണ്, അതുകൊണ്ട് പൂർവനിപാതം ചെയ്യും. പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം പ്രകാരം ഉപമാന ശബ്ദം. അത് ഉപമാനം ഏതെന്നറിയുന്നതിന് ഇവ ഏതിനോട് അന്വയിക്കുന്ന അത് എന്ന് മനസ്സിലാക്കി വെച്ചതാണ്. ഉപമീയത്തെ ഏന തതുപമാനം ഇങ്ങനെ എടുക്കും. എന്തുകൊണ്ടാണോ ഉപമിക്കാൻ ഉപയോഗിക്കുന്നത് മറ്റൊന്നിനോട്, അതാണ് പൂർവ്വതും തസ്സർശേ ലാക്ഷണീയ സൂചയിതും ലൗകിക വിഗ്രഹേ യുവശബ്ദ പ്രയോജിതി പൂർവനിപാത നിയമാർത്ഥ സൂത്രം. അപ്പം ഇത് സാധാരണ വരുന്ന ഒരു സമാസമാണ്. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ഉപമാൻ ശബ്ദം പൂർവ്വത്തിൽ പോകും. ഇങ്ങനെ സമാസം എന്ന് പറഞ്ഞു. പിന്നെ സമാസം ചെയ്യുന്നത് ഒരു ഗുണവാചക ശബ്ദമായിട്ടായിരിക്കും, നേരിട്ട് ഒരു ദ്രവ്യവാചക ശബ്ദമായിട്ടായിരിക്കില്ല. പ്രത്യേകത അടുത്ത ഉപമിതം വ്യാഘ്രാദിഭി സാമാന്യ അപ്രയോഗേ. സമീ നേരത്തെ പറഞ്ഞ സൂത്രത്തിൽ ഒരു പ്രത്യേക ധർമ്മമായിട്ടായിരിക്കും പറഞ്ഞത്, എല്ലാ ഉപമകൾക്കും ബാധകമല്ലല്ലോ അല്ലേ? ഉപമകളുടെ എല്ലാത്തിലും അങ്ങനെ ബാധകമല്ലല്ലോ. എങ്ങനെ? ഒരു ധർമ്മവുമായിട്ടായിരിക്കും ഉപമ എന്ന് പറഞ്ഞത്. ശ്യാമ എന്ന് പറഞ്ഞത് കൃഷ്ണനിലിരിക്കുന്ന ശ്യാമ വർണ്ണം എന്ന് പറഞ്ഞ ധർമ്മമായിട്ടുള്ളതുകൊണ്ടാണല്ലോ ഉപമിച്ചത്. അപ്പൊ ഗൗരിവഗവ്യാന്ന് പറയുന്നിടത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സമാസം ചെയ്യാൻ പാടുള്ളൂ. അല്ല, ഇനിയുണ്ട്, വേറെയും സമാസങ്ങളും ഇരിക്കുന്നുണ്ട് ഉപമാന ഉപമേയങ്ങൾ. അടുത്തത് അതാണ്, ഉപമിതം വ്യാഘ്രാദിവി സാമാന്യ അപ്രയോഗേ. ഉപമാന ഉപമേയ സമാസങ്ങൾ ഇങ്ങനെ വരാകുന്നില്ല. അടുത്ത സൂത്രം ഉപമേയം വ്യാഘ്രാദിഭി സഹ പ്രാഗ്വ സാധാരണ ധർമ്മസ്യ അപ്രയോഗേ സതി. വിശേഷ്യ പൂർവനിപാതാർത്ഥം സൂത്രം. പുരുഷ വ്യാഘ്ര നൃസോമ വ്യാഘ്രാദിരാകൃതി ഗുണ സാമാന്യ അപ്രയോഗേക്കും പുരുഷോ വ്യാഘ്രൈവ ശൂര. ഈ സൂത്രത്തിൽ ഉപമേയവും വ്യാഘ്രാദി ശബ്ദങ്ങളുമായിട്ട് സമാസം വരികയാണ്. വ്യാഘ്രാദി എന്ന് പറയുന്ന ആകൃതി ഗണമാണ്. ഇവിടുത്തെ ഒരു നിബന്ധന എന്താണ്? സാമാന്യ അപ്രയോഗേ, സാമാന്യ സാധാരണ ധർമ്മത്തെ കുറിക്കുന്ന ശബ്ദം വിഗ്രഹവാക്യത്തെ പ്രയോഗിക്കാൻ പാടില്ല. ഉദാഹരണം കൊടുക്കുന്നു, പുരുഷോ വ്യാഘ്ര ഇവ ശൂര. പുരുഷോ വ്യാഘ്ര ഇവ ശൂര. പുരുഷോ വ്യാഘ്ര ഇവ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉപമീത ശബ്ദം, അതായത് ഉപമേയം. പുരുഷോ വ്യാഘ്ര ഇവ എന്ന് പറയുമ്പോൾ ആദ്യ ഉപമാനം ഏതെന്ന് നോക്കണം. ഏതാണ്? വ്യാഘ്രം തന്നെ. അപ്പൊ അന്യമായിരിക്കും എന്ത്? ഉപമേയം. ഉപമേയത്തിനെ തന്നെയാണ് ഉപമിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ഉപമാനവും ഉപമേയം തമ്മിൽ തന്നെയാണ് സമാസം. പക്ഷേ സാമാന്യധർമ്മം പ്രയോഗിക്കാൻ പാടില്ല. ഇവിടെ പുരുഷോ വ്യാഘ്ര ഇവ ശൂര എന്ന് പ്രയോഗിച്ചു. ഇപ്പൊ രണ്ടിലുമുള്ള സമാനത എന്താണ്? പുരുഷനും ശൂരനാണ്, വ്യാഘ്രവും ശൂരനാണ്. അതിനു വേണ്ടി ഒരു ശബ്ദത്തെ പ്രയോഗിച്ചു. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സമാസം വരത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ വാക്യമേ പ്രയോഗിക്കാം ഇങ്ങനെ പുരുഷോ വ്യാഘ്ര ഇവ ശൂര. മറിച്ച് പുരുഷോ വ്യാഘ്ര ഇവ എന്ന് പ്രയോഗിച്ചു. പുരുഷൻ വ്യാഘ്രത്തെ പോലെ ആണ്. അവിടെ എന്താണ്? രണ്ടിലും ഒരു സമാന ധർമ്മം ഉണ്ട്, പക്ഷെ അതിനെ പറയുന്നില്ല. പറയുന്ന ശബ്ദമില്ല. കാരണം ഉപമാന ഉപമേയങ്ങൾ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഒരു സാധാരണ ധർമ്മം രണ്ടിലും വേണം. നല്ല ഉപമാന ഉപമേയം എന്ന് പറയാൻ പറ്റും. ചന്ദ്രനെ പോലെ നിൻ മുഖം എന്ന് പറയുമ്പോൾ മുഖത്തിനും ചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും സമാനതകൾ വേണം. ചന്ദ്രൻ എങ്ങനെയാണോ ആഹ്ലാദകരമായിരിക്കുന്നതുപോലെ മുഖവും ആഹ്ലാദകരമായിരിക്കുന്നു എന്നൊക്കെയാണ് അവിടെ കവിയുടെ വിവക്ഷ. അതുപോലെ ഇവിടെയും അങ്ങനെ കവി പറയുന്നു, പുരുഷോ വ്യാഘ്ര ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും എന്തോ ശൂരവീര പരാക്രമത്വമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അത് പ്രയോഗിക്കാൻ പാടില്ല. പ്രയോഗിച്ചാൽ സമാസം വരത്തില്ല. ഇത് വ്യാഘ്രാദി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾ. ഇങ്ങനെയുള്ള സമാസം കണ്ടുകഴിഞ്ഞാൽ അതിനെ വ്യാഘ്രാദി ഗണത്തിൽപ്പെടുത്തിക്കോണമെന്ന് ചുരുക്കം. അതാണ് ഉപമേയ ശബ്ദം. ഉപമിതത്തിന്റെ അർത്ഥമാണ്. ഉപമാനം ഉപമേയം രണ്ടാണല്ലോ. ഇവിടെ പുരുഷനെ വ്യാഘ്രത്തോട് ഉപമിക്കണം. എന്തിനോടാണോ ഉപമിക്കുന്നത് അത് ഉപമാനം. എന്തിനെയാണ് ഉപമിക്കുന്നത് അത് ഉപമേയം അല്ലെങ്കിൽ ഉപമിതം. ഇവിടെ എന്തിനാണ് ഉപമിക്കുന്നത്? പുരുഷനെ. തിരിഞ്ഞു പോകരുത്, ഉപമാനവും ഉപമേയവും തമ്മിൽ. അതിന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. ഉപമാനം എന്ന് പറയുന്നത് എപ്പോഴും ഇവ ശബ്ദം അന്വയിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ശേഷിക്കുന്ന ഉപമിതം അല്ലെങ്കിൽ ഉപമേയം എന്ന് മനസ്സിലാക്കാം. പിന്നെ സാമാനാധികരണി ഇവിടെയുണ്ട്. വാസമസ്യദേശ തത്പുരുഷ എന്നുള്ളതുകൊണ്ട് ഉപമേയം വ്യാഘ്രാദിവി സഹ പ്രാഗത്. ഉപമേയമായ ശബ്ദം വ്യാഘ്രാദി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളുമായിട്ട് സമാസം ചെയ്യുന്നു. സാധാരണ ധർമ്മസി അപ്രയോഗത്തെ, സാധാരണ ധർമ്മം അവിടെ പ്രയോഗിക്കാൻ പാടില്ല. ഹിന്ദിയിൽ ഇങ്ങനെ സമാസം ഉണ്ടാകുന്നാണ് ആലോചിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ചന്ദ്രനെ പോലെയെന്നോ ചന്ദ്രന്റേത് പോലെയെന്നോ ഉള്ള സംശയമൊക്കെ ഈ ഉമാനോമയത്തിലില്ലേ? ഉമാനോമയത്തിലാകുന്നില്ലേ? പിന്നെ സാഹിത്യത്തിലാണെങ്കിൽ പല പല തരത്തിലുള്ള ഉപമാനോപമേയങ്ങളുണ്ട്. ചന്ദ്രൻ പോലെ എന്നോ ചന്ദ്രനെ പോലെ എന്നോ വേണ്ടെന്നുള്ള ചോദ്യം. ചന്ദ്രൻ പോലെ നിന്റെ മുഖം എന്നോ ചന്ദ്രനെ പോലെ നിന്റെ മുഖം എന്നോ? ചന്ദ്രനെ പോലെ എന്ന് വെച്ചാൽ ചന്ദ്രനെ പോലെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനിലുള്ള എന്തോ അസാധാരണമായ ഇതുപോലെ ആഹ്ലാദകരത്വാദി ധർമ്മങ്ങൾ. അതാണ് ചന്ദ്രനെ പോലെ എന്ന് പറയുന്നത്. ചന്ദ്രൻ എങ്ങനെയാണോ ആഹ്ലാദകരമായിരിക്കുന്നത് അതുപോലെ മുഖവും ആഹ്ലാദകരമായിരിക്കുന്നു. അങ്ങനെ സ്വാമി അന്നത്തെ ഒരു ശ്ലോകത്തിലുള്ള സംശയമാണ്, ഹരീതകീം ഭുക്ഷവാന്ന് പറഞ്ഞില്ലേ, മാതേവ ഹിതകാരിണി, മാതരം ഇവ ഹിതകാരിണി എന്ന് പറയണ്ടേ? അപ്പോ അല്ല, അതിപ്പോ ഇവിടെ എങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പുരുഷ വ്യാഘ്ര ഇവ. പക്ഷെ അവിടെ ചന്ദ്രൻ നിലയിൽ അങ്ങനെ പറഞ്ഞില്ല. അല്ല, അത് നമ്മൾ മലയാളത്തിൽ പറയുന്നു ചന്ദ്ര ഇവ എന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോഴാണ് ആ വ്യത്യാസം, ചന്ദ്രനെ പോലെ എന്ന് പറയുന്നു മലയാളത്തിൽ പറയുമ്പോൾ. മലയാളത്തിൽ ചന്ദ്രൻ പോലെ എന്ന് പറയുന്നതിനും ചന്ദ്രനെ പോലെ എന്ന് പറയുന്നു. വിശേഷ്യ പൂർവനിപാതാർത്ഥം സൂത്രം, വിശേഷ്യത്തെ പൂർവനിപാതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൂത്രം. കാരണം ഇവിടെ പുരുഷന് ഒരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്, വ്യാഘ്രം. പുരുഷൻ വ്യാഘ്രം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോ വ്യാഘ്രം വിശേഷണമായി. വിശേഷണം വിശേഷീണ ബഹുളം എന്നുള്ള സൂത്രപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ വിശേഷണം പൂർവത്തി വരും. ഇപ്പൊ വ്യാഘ്ര പുരുഷന്നായിപ്പോ ഇത് വിശേഷണ വിശേഷ്യങ്ങളെ തീരുമാനിക്കുന്നത് നമ്മൾ വിഗ്രഹിക്കുന്നതിനനുസരിച്ചാണ്. എന്തർത്ഥം ആണോ അവിടെ വിവക്ഷിക്കുന്ന അതനുസരിച്ച് വിഗ്രഹം, വിഗ്രഹത്തിനനുസരിച്ച് സൂത്രം പ്രവർത്തിക്കും. സൂത്രം പ്രവർത്തിക്കുന്നതിനനുസരിച്ച് പൂർവനിവാദം. അപ്പൊ ഇവിടെ ശ്യാമഖനഹാന്നും പറയാൻ പറ്റരുത്, ശ്യാമഖനഹാന്നും പറയാലോ, അങ്ങനെയും പറയാം. പ്രതിവസ്തു ഉപമാനുള്ള ആ അങ്ങനെയും പ്രവേശിച്ചിട്ടല്ല. പക്ഷെ ഇവിടെ എന്തർത്ഥമാണോ മനസ്സിൽ, ആ അർത്ഥത്തെ കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെ വിഗ്രഹിക്കുന്നു, പിന്നെ ഏത് സൂത്രം പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് കവിയുടെ വിവക്ഷയ്ക്കനുസരിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരുന്നത്. എന്ത് അർത്ഥമാണ് ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? വ്യാഘ്ര പുരുഷനെന്നല്ല, പിന്നെയോ പുരുഷ വ്യാഘ്രനാണ്, പുരുഷോ വ്യാഘ്ര ഇവ എന്നാണ്. അത് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന എന്തിനെ ഉപമാനമായിട്ടെടുക്കുന്നു അതാണ്. ഇവിടെ ഉപമാനമായിട്ട് വ്യാഘ്രത്തെ എടുത്തു. എന്തിനോട് ഉപമിച്ചു? പുരുഷനോട്. അപ്പോ ഉപമിതം വ്യാഘ്രാദിഭി, അങ്ങനെ സമാസം വരത്തുള്ളൂ. അപ്പോ ഉപമിതം അല്ലെങ്കിൽ ഉപമേയം പ്രഥമേന നിർദ്ദേശിച്ചുകൊണ്ട് അത് തന്നെ പൂർവ്വത്തിൽ വരും. അപ്പോൾ ഉപമിതമായ പുരുഷൻ പൂർവ്വത്തിൽ വന്നു. അപ്പോൾ പുരുഷോ വ്യാഘ്രൈവ പുരുഷ വ്യാഘ്ര എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു പുരുഷ വ്യാഘ്ര, പിന്നെന്താണ് നൃ സോമ, എങ്ങനെ വിഗ്രഹിക്കും? നൃ എന്ന് പറയുന്നതിന്റെ പ്രഥമ എങ്ങനെയാ പഠിച്ചാണ്? നര എന്നാണോ? നൃ എന്നാണോ പ്രഥമ? നര എന്നാണോ? നഹ എന്നാണോ? ർത്തോങ്ങി സർവനാമസ്ഥാനയോ ഗുണം പരപരം വന്നു ഉപദാദർഗം വന്നു ആണോ? അങ്ങനെയാണോ വരുന്നത്? യുവ എങ്ങനെയാ വരുന്നത്? അപ്പൊ പിന്നെ നൃന്നുള്ള അങ്ങനെ വരും. ഋകാരാന്തമാണ്. ഏ സൂത്രം വരും? ഋകാരാന്തത്തിലെ സൂത്രം വരുന്നു. ഒരു ദിവസം അതാണോ വരുന്നത്? പ്രതിദിന സ്ഫുരിതംസം ഒന്നാം എന്ത് വരും? അനങ്ങുമെന്നും അവിടെ എന്തുകൊണ്ട് ഇത് വന്നില്ല? അർദ്ധവങ്കി സർവസ്ഥാനമയോ ഗുണം എന്തുകൊണ്ട് വന്നില്ല? പിത അവിടെ എന്താവുന്നത്? പിതൃശബ്ദത്തിന് പിതാന്നോടത്ത് അനങ്ങുവന്നു. നാ നരവ് നരഹ നരം നരവ് നൃ നര നൃഭ്യാഹു എന്ന് പറയുന്നു ഷഷ്ടി. അപ്പൊ ഇവിടെ എങ്ങനെയാ? നാ സോമൈവ എന്ന് വിഗ്രഹിക്കുന്നു. പുല്ലിംഗം തന്നെ ആവുന്നുണ്ട്. നാ എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കാം. സ്ത്രീകളെ കുറിക്കാനും നാ എന്നുള്ള ശബ്ദം ഉപയോഗിക്കാമോ? നാരി അത് നരഹ എന്നുള്ളതിന്റെ അല്ലേ? വേറെ നരഹ ശബ്ദം വേറെ ഉണ്ട്. ശബ്ദത്തിന്റെ നാരി എന്ന് ഉപയോഗിക്കും. അപ്പൊ പുല്ലിംഗത്തിൽ രണ്ടെണ്ണമുണ്ട് അല്ലെ? നരഹയും രണ്ടും ഉണ്ട് അല്ലെ? പുല്ലിംഗത്തിൽ നരശബ്ദമുണ്ട്, നരശബ്ദമുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ സ്ത്രീ ഉപയോഗിക്കുകയാണെങ്കിൽ എറ് നേഭ്യോ ഞീപ് വരാം. പക്ഷെ നാ എന്നുള്ള സ്ത്രീലിംഗത്തെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നാരി എന്നുള്ള ഉപയോഗിക്കുന്നു. നിറയുന്നു വരും രപരം വരും. കർത്തൃ കർത്തൃശബ്ദത്തിൽ നീങ്ങിപ്പോ വന്നിട്ട് കർത്തൃന്നും മറ്റും വരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? സോമ ഇവ എന്നാണ്. അപ്പോൾ ഉപമാന ശബ്ദമായി സോമശബ്ദം. ആ ഇവിടെ അലോക വിവരങ്ങൾ വരും. സോമ സു എന്ന് വരും. സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ നിർ സോമാന്നിരിക്കും. നിർ സോമഹ എന്ന് വരും. നിർ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഉപമിതം അല്ലെങ്കിൽ ഉപമേയമായി അത് പൂർവ്വ നിവാദം ചെയ്യും. ഈ വാച്ച് അനങ്ങുന്നില്ലല്ലോ. അതാ ഞാൻ നോക്കുന്നത്, സമയം പോകുന്നില്ല. അതാ എന്താ സംഭവിച്ചത് നോക്കുന്നു. ഇത് അനങ്ങാതിരിക്കുകയാണ്. വ്യാഘ്രാദിയുടെ ആകൃതി ഗണമാണ്. വ്യാഘ്രാദി ആകൃതി ഗണമാണ്. സാമാന്യ അപ്രയോഗിക്കും പുരുഷോ വ്യാഘ്ര ഇവ ശൂര. പുരുഷൻ വ്യാഘ്രനെ പോലെ ശൂര എന്ന് പറയുന്നിടത്ത് ഇവിടെ സാമാന്യധർമ്മം സാധാരണ ധർമ്മം പ്രയോഗിച്ചുകൊണ്ട് സമാസം വരുന്നില്ല. അപ്പൊ മുമ്പ് വന്ന സമാസം ഇതും തമ്മിലുള്ള വ്യത്യാസം, മുമ്പ് വന്നതില് രണ്ടിലുമുള്ള അസാധാരണ ധർമ്മത്തെ കുറിക്കുന്ന ഒരു ഉപമാനവുമായിട്ടാണ് അവിടെ സമാസം വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. അങ്ങനെയുള്ള സാമാന്യ ധർമ്മത്തെ കുറിക്കുന്ന ശബ്ദമെന്ന് മാത്രമല്ല, സാമാന്യ ധർമ്മത്തെ കുറിക്കുന്ന ഒരു ശബ്ദം വരാനും പാടില്ല. ഇപ്പൊ പുരുഷനും വ്യാകൃതവും രണ്ടും രണ്ട് ജാതിവാചക ശബ്ദങ്ങളാണ്. ഒന്ന് പുരുഷത്വ ജാതി കാണിക്കുന്നു, മറ്റൊന്ന് വ്യാകൃത്വ ജാതി കാണിക്കുന്നു. പക്ഷെ ഇവിടെ സാമാന്യ ധർമ്മത്തെ കുറിക്കുന്ന ഒരു ശബ്ദം പ്രയോഗിക്കാനേ പാടില്ല. എന്നാൽ ഇതിന് ചില അപവാദങ്ങളുണ്ട്, അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യും.